പിന്നെ അത്ര വീഗൻ അല്ലെങ്കിൽ ഡയറി പ്രൊഡക്റ്റുകളെല്ലാം ഉപയോഗിക്കും. വേണ്ടി വന്നാൽ വെജിറ്റബിൾ എഗ് ഉപയോഗിക്കുക. വെജിറ്റബിൾ എഗ് ഉണ്ടല്ലോ, വേണ്ടി വന്നാൽ അങ്ങനെ അത് ഉപയോഗിക്കും. പിന്നെ ചില സന്ദർഭങ്ങളിൽ സസ്യാഹാരികൾക്കും ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ടി ബി വരെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയുന്നുണ്ട് മത്സ്യം കഴിക്കണമെന്ന് പറയും. അപ്പോൾ അത് ഒഴിവാക്കുന്നത് ബുദ്ധിയല്ല, ആരോഗ്യപരമായി നോക്കുമ്പോൾ അത് കഴിക്കേണ്ടി കഴിക്കുന്നതാണ് ബുദ്ധി, ഒഴിവാക്കുന്ന ബുദ്ധിയല്ല. കാരണം അത്രയും പ്രോട്ടീൻ നമുക്ക് കിട്ടാൻ പ്രയാസം. സസ്യത്തിൽ നിന്ന് കിട്ടും, എന്നാ സസ്യത്തിന് മാത്രം ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്നതാണ് ആന്റി ഓക്സിഡൻസ്. ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസ് അതിനെ നശിപ്പിക്കുന്നതാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. അതിനെ അതിനോട് ഫൈറ്റ് ചെയ്യുന്നതാണ് ആന്റി ഓക്സിഡൻസ്. അത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഫ്രൂട്ട്സിൽ നിന്നാണ്. അപ്പോ ഡെയിലി ഫ്രൂട്ട്സ് കഴിക്കണം, ഒന്നെങ്കിലും കഴിക്കണം. അപ്പൊ ഞാനിങ്ങനെ ഈ നട്സൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇന്നലെ ഒരു ഗുണമുണ്ടായി. ഒരാൾ കുറച്ച് നട്സ് വാങ്ങിക്കണം, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതിങ്ങനെ പറയുന്നോണ്ട് പ്രയോജനമില്ല. അതിനൊന്നും എന്റെ സുൽഫാൻ എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു തട്ടിപ്പാണ്. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല കേരളത്തിൽ, അത് വേറെ സമയം പറയാം. അപ്പോ അതൊക്കെ ആൾക്കാരുടെ ഇടയിൽ പരത്തിവിടുന്ന വിഭ്രാന്തികളാണ്, കെമിക്കൽ അലർജി. അതിനൊന്നും കഴമ്പുള്ള കാര്യങ്ങളാണ്. അത് നമ്മള് അമിത കീടനാശിനി എന്താണ് നമ്മള് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിന് പകരം ഉപയോഗിക്കുന്ന പുകയില കഷായം. ഈ പുകയില കഷായമാണ് ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ കർസോജനിക് ആയിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനം. അതിനും വലിയ അപകടമാണ്. ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമാണ് പുകയില. അതാണ് ഉപയോഗിക്കുന്നത് കീടങ്ങളെ നിയന്ത്രിക്കാൻ. അത് വലിയ അപകടം. അപ്പോ കീടനാശിനികളുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പലേക്കറുടെ സിസ്റ്റത്തിലൊക്കെ കൃഷി ചെയ്യാൻ പോയ ഇന്ത്യക്കാർ പട്ടിണിയിലായിരുന്നു. ഇന്ത്യയില് നമുക്ക് ഇത്രയും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ അധികം വന്നത് ഇന്നിപ്പോന്ന് വെച്ചാൽ എഫ്സിയുടെ ബോർഡ് കൊണ്ടെല്ലാം ഭക്ഷ്യധാന്യം സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പുറത്തു കിടന്ന് നശിക്കുകയാണ്. അതാണിപ്പോ രണ്ടു വർഷമായിട്ട് എന്താണ് നരേന്ദ്രമോദി എടുത്ത് എല്ലാ സ്റ്റേറ്റുകൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കുറെ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അത്രമാത്രം സ്റ്റോക്ക് ഉണ്ടായി. അതേസമയം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ അന്ന് കൂടുതൽ കുട്ടികളും വന്നിരുന്ന അമേരിക്കന്റെ ഗോതമ്പ് മാവ് കഴിക്കാനാണ്, പൊട്ടുന്ന ഗോതമ്പ് മാവ്. അന്ന് പാകിസ്ഥാനിൽ നിന്ന് ഗോതമ്പ് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്തിരുന്നു. അപ്പോ അതിന് വ്യത്യാസം വന്ന എന്തുകൊണ്ടാണ്? രാസവളവും കീടനാശിനിയും ഉപയോഗിച്ചുകൊണ്ടാണ് വ്യത്യാസം വന്നത്. വൻതോതിൽ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് ഗോതമ്പും അരിയും കയറ്റി വയ്ക്കാൻ. അപ്പോ ഇങ്ങനെയുള്ള ഈ പ്രകൃതി സ്നേഹികള് അവരുടെ ഡേറ്റാസ് ഇല്ല ഈ പറയുന്നതിനും എന്താ സംഭവിച്ചത്. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് എന്റെ കുടുംബപരമായിട്ട് ധാരാളം കൃഷിഭൂമി ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഭക്ഷണത്തിനൊന്നും ഞാൻ ദാരിദ്ര്യം അനുഭവിച്ചിട്ടില്ല. കാരണം ഭൂമി ഒരുപാടുണ്ട്. അപ്പോ പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേര് ദാരിദ്ര്യം അനുഭവിക്കുന്നു. ഞങ്ങളുടെ ആഹാരമില്ലായിരുന്നു ഒരുപാട്, പ്രത്യേകിച്ച് ചൈന യുദ്ധ സമയത്തൊക്കെ നാട്ടിൽ വളരെ. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കുട്ടികൾ സംഘടിച്ച് പോയി ആൾക്കാരുടെ വീട്ടിൽ ചെന്ന് ബലാത്കാരമായിട്ട് നെല്ലെടുത്ത് കുറഞ്ഞ വിലയ്ക്ക് വിറ്റിട്ടുണ്ട്. പോലീസ് നിഷ്ക്രിയമായി നിന്നു. അങ്ങനെ നെല്ലെടുക്കാൻ ഞാനും പോയിട്ടുണ്ട്. അന്ന് പറഞ്ഞ ഹൈസ്കൂളിൽ പഠിക്കുക എന്നുവെച്ചാൽ വലിയ ദാരിദ്ര്യം വരും. അതിന് മാറ്റം വന്നത് എന്ന് പറയുന്നു രാസവളവും ഹരിതവിപ്ലവം നടപ്പിലായതാണ്, അതിന് മാറ്റം വന്നത്. അപ്പൊ അതുകൊണ്ട് പറയുന്നത് അതിന് പിന്നെ ഒരു പ്രശ്നമുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ട് അവിടെ അത് തന്നെ. അതിന് പകരം എന്താ ഉള്ളത്? നിങ്ങൾ കൃഷി ചെയ്തിട്ട് കീടനാശിനി ഉപയോഗിച്ചില്ല എന്നുള്ള ഈ കൃഷി നശിച്ചു പോകും. ഉപയോഗിച്ചേ പറ്റും, അല്ലെങ്കിൽ കൃഷി നശിച്ചു പോകും. അതിനുള്ള എല്ലാ എന്താണ് വളപ്രയോഗങ്ങൾക്കൊപ്പം തന്നെ അതാത് കീടനാശിനി കൃത്യമായ സമയത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ നശിച്ചു. പിന്നെ കീടനാശിനിയിലുള്ള പ്രത്യേകത എന്തെന്ന്, ഇപ്പൊ അതല്ല നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ വിഷയം അതല്ല. എന്തോ സ്വല്പം സ്വാമിയുടെ കുഴപ്പം ഇതാണ്, ഇതൊക്കെ ആവശ്യമില്ലാത്തതുകൊണ്ട്. അതിപ്പോ നമ്മൾ കഴിക്കുന്ന ഏത് ഭക്ഷണമായാലും ശരി, അത് ഇപ്പൊ നമുക്കങ്ങനെ ഭയമുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾ പഴയ അതിനും വ്യത്യാസമുണ്ട്. നിങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ ഉണ്ടെന്ന് നമ്മൾ പറയുന്ന എന്താണ്, ഒരുപാട് നമ്മൾ ഒരുപാട് കഴുകി വൃത്തിയാക്കി അങ്ങനെയൊക്കെ ഉപയോഗിക്കും. അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് ഗുണമുണ്ട്. അതിനകത്ത് ഈ പറയുന്ന നേരത്തുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നഷ്ടപ്പെടും. പക്ഷേ മനുഷ്യന് ബീട്ടുള്ളതെന്ന് പറയുന്നത് കിട്ടുന്നത് പ്രകൃതിയിൽ നിന്നാണ്. പശുവിനത് കിട്ടുന്ന പുല്ല് തിന്നുമ്പോഴാണ് പശുവിനത് കിട്ടുന്നത്. മനുഷ്യനത് കിട്ടുന്ന ഈ സസ്യങ്ങളിൽ നിന്നാണ്. അത് കഴുകി വൃത്തിയാക്കിയ ബീട്ടുകൾ നഷ്ടപ്പെടുന്നു. ഇതിന് എല്ലാത്തിനും പല വശങ്ങളുണ്ട്. ഒരു ഭാഗം മാത്രമാണ്. നിങ്ങൾ എത്രമാത്രം കഴുകി വൃത്തിയാക്കുന്നു, അങ്ങനെ നിങ്ങൾ ശുദ്ധമാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഇത് വരും, ഡെഫിഷ്യൻസി വരും. മിനറൽസിന്റെ വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി, മാൽന്യൂട്രീഷൻ എന്ന് പറയുന്ന അവസ്ഥ ശരിയാക്കും. അപ്പൊ ഇതൊക്കെ ഒരു ബാലൻസ് ചെയ്യും. അതാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയും. മറ്റേതൊക്കെ എന്താണ്, ഭീതി വ്യാപാരമാണോ കീടനാശിനി? അതാണ് കീടനാശിനി എന്ന് പറയുന്ന മിക്കവാറും എല്ലാ കീടനാശിനികളും നമ്മുടെ ഈ വെജിറ്റബിൾസിൽ വരുന്നു. എല്ലാം 10 മിനിറ്റ് തിളപ്പിച്ചു കഴിഞ്ഞാൽ നശിച്ചു പോകുന്നതാണ്. കാരണം അങ്ങനെയുള്ള കീടനാശിനികളെ ഇന്ന് കമ്പനികൾ ഇറക്കുന്നുള്ളൂ. 10 മിനിറ്റ് അത് തിളപ്പിച്ചു കഴിഞ്ഞാൽ, അടുപ്പിലിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ നശിച്ചു പോകും. ആ കീടനാശിനികളാണ്, ഇതൊക്കെ കെമിക്കലാണ്, അത് നശിച്ചു പോകുന്നതാണ്. അപ്പോ അങ്ങനെ അല്ലാത്ത കീടനാശിനി ഒന്നും ഒരു കമ്പനി പുറത്തിറക്കാറ്. പക്ഷേ ആ കീടനാശിനി നമ്മൾ അതുപോലെ എടുത്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ടോക്സിക്കാണ്, എന്നുവെച്ചാൽ നമ്മൾ മരിച്ചു പോകും. അത് മറ്റൊരു വിഷയം. പിന്നെ ആ അനിയന്ത്രിതമായി കൃഷിക്കാർ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് അതിന്റെ ട്രെയിനിങ് കൊടുക്കുന്നത് അതെങ്ങനെയാണ്, ഏത് അളവിലാണ് കീടനാശിനികൾ അവർ പറയുന്ന അളവിൽ ഇത്ര വെള്ളം ചേർത്ത് ആ അളവ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കീടനാശിനി ചേർത്ത് ഏത് സസ്യ ആഹാരവും നമുക്ക് കഴിക്കാം. നമ്മൾ കഴുകി അത് നല്ലോണം വേവിച്ച് കഴിക്കുക, സാലഡുകളായി ഉപയോഗിക്കാതിരിക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. അത് കാരണം എന്തുകൊണ്ട്, ഓരോ കീടനാശിനികളും ഒരുപാട് റിസർച്ച് നടത്തി, പിന്നെ ദോഷങ്ങൾ മനസ്സിലാക്കി, ഇന്നതൊക്കെ കുഴപ്പമാണെന്ന് അവർ കണ്ട് ഓരോ തവണ അത് പരിഷ്കരിക്കുകയാണ്. ഒരു കീടനാശിനി ഇറങ്ങി കുറച്ചു കാലം ഉപയോഗിച്ചു കഴിഞ്ഞിട്ട് അതിൽ ദോഷമുണ്ടെന്നുകൊണ്ട് വീണ്ടും അത് മാറ്റുകയാണ്. അങ്ങനെ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കീടനാശിനി ഒന്നുമില്ല. ഈ ഭക്ഷണത്തിൽ പ്രശ്നമുണ്ടെന്ന് പറയുന്നതിൽ വലിയ ഗുരുതരമായ പ്രശ്നമാണ്. മനുഷ്യന് ഭക്ഷണം ഇല്ലാതെ വരുന്നത്. ഇന്ത്യയിലെ പ്രശ്നം അതായിരുന്നു, മനുഷ്യർക്ക് ഭക്ഷണമില്ല. ആ ഒരു സ്ഥിതിയായിരുന്നു. ആ ഒരു സ്ഥിതി മാറ്റിയത് രാസവളവും കീടനാശിനിയും വ്യാപകമായി പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ്. പിന്നെ ജലസേചന പദ്ധതികളും കൂടുതൽ കൃഷി സ്ഥലങ്ങൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യയുടെ ഉപഭോഗത്തിൽ കൂടുതൽ സാധനമുണ്ട്. ഇനി നിങ്ങളീ പറയുന്ന പലേക്കറുടെ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് അവർ പറയുന്നത് എന്താണ്? ജീവാമൃതം ഇതൊക്കെ ഉണ്ടാക്കി ഈ കൃഷി ചെയ്യുക എന്ന് പറയുന്നത് ഇതിനകത്തൊരു വലിയൊരു മണ്ടത്തരമുണ്ട്. ഇവരൊക്കെ ഇതിന്റെയൊക്കെ ആരാധന എന്തെങ്കിലും കേട്ടാൽ ചാടി വീഴും. എന്താണ് അതിന്റെ കാരണം? ഇത് പറയുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങളാണ്. ഈ പയറുവർഗ്ഗങ്ങളെന്ന് വെച്ചാൽ വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കണം. അത് എല്ലാ സമയം കൃഷി ചെയ്യാൻ പറ്റത്തില്ല. നോർത്ത് ഇന്ത്യയിൽ എന്ന് വെച്ചാൽ കാലാവസ്ഥ നോക്കി അത് കൃഷി ചെയ്യാൻ പറ്റും. ഏത് സമയം കൃഷി ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ ഇന്ത്യയിൽ മഴ കുറഞ്ഞു പല സ്ഥലത്തും, അതുകൊണ്ടിപ്പോ അരിയുടെ ഉൽപാദനം കുറയും. കാരണം അരി സീസണിൽ കൃഷി ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ അരി കയറ്റുമതി നിരോധിച്ചത്. അപ്പോ ഇത്തരം കൃഷി ചെയ്തു കഴിഞ്ഞാൽ സീസണിൽ കൃഷി ചെയ്യാൻ പറ്റും. പലചരക്കട സിസ്റ്റം ആയാലും ശരി, ആടെ സിസ്റ്റം ആയാലും ശരി, സീസണിൽ കൃഷി ചെയ്യണം. കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വലിയ ബൾക്കായിരിക്കും. ഈ ബൾക്ക് പ്രൊഡക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ബാധ്യത എന്തെന്ന് വെച്ചാൽ ഇത് സൂക്ഷിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. അത് സാറിന് ചെയ്യുന്ന എങ്ങനെയാണ്? പെപ്സിയുടെ ഗോഡൗണുകൾ വയ്ക്കുന്നത്. ഈ ഗോഡൗണുകൾ സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ അവിടെ വളരെ ശക്തമായ രീതിയിലുള്ള പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചാലേ പറ്റും. പലചരക്കരുടെ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. പലചരക്കർക്ക് ഇത് സൂക്ഷിച്ചു വയ്ക്കാനുള്ള വിദ്യ അറിയത്തില്ല. അതിനെന്ത് ചെയ്യും? ടൺ കണക്കിന് ഗോതമ്പും പയറുവർഗ്ഗങ്ങളും പരിപ്പും എല്ലാം സൂക്ഷിക്കണമെങ്കിൽ കീടനാശിനികൾ അവിടെ ഈ എഫ്സിയുടെ ഗോഡൗണിൽ നിങ്ങൾ ആരെങ്കിലും പോയി കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും വലിയുള്ള ഫുട്ബോളിന്റെ അകത്തുള്ള ഓരോ ബോളം കെമിക്കലാണ്. മുമ്പ് വളരെ മുമ്പേ അവർ കണ്ടതാണ്. ഈ ഗോളം എന്ന് പറയുന്നത് വലിയ ഗോതമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുവരിയേക്കാളും വലിയ ഷെഡുകളാണ്. ഈ ഷെഡിനകത്ത് വലിയ ട്രക്കുകളിൽ കൊണ്ടുവന്ന് ഗോതമ്പ് അടിച്ചിട്ടിട്ട് ഇതിന്റെ അകത്ത് അവിടെ എവിടെയായിട്ട് വലിയ ഈ സാധനം വയ്ക്കുകയാണ്. എന്നിട്ട് വലിയ ടാർപ്പാളം കൊണ്ട് മൂടും. ഇത് മൂടി കഴിയുമ്പോഴത്തേക്ക് ഇത് പൊട്ടി അതിൻ്റെ അകത്ത് മുഴുവൻ വ്യാപിക്കും. അതിൻ്റെ അകത്ത് ഒരു കീടമോ അതിനകത്ത് കയറത്തില്ല. നമ്മൾ കുറച്ച് പയറ് വാങ്ങി, കടയിൽ നിന്നുള്ള പയറ് വാങ്ങി നമ്മളൊരു പാട്ടയ്ക്കകത്തിട്ട് അടച്ചു വയ്ക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തായിരിക്കും? അതിൻ്റെ അകത്ത് നിറയെ പറന്ന് കിടക്കുന്നുണ്ടോ സാധനം? ഈ സാധനം ഈ ഗോഡൗണിനകത്തിരുന്ന പറക്കാത്ത എന്ത്? അത് എത്ര വർഷമായിരിക്കുന്നത്? മൂന്നും നാലും അഞ്ചും വർഷം ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നാണ് ഇപ്പോൾ അടുത്ത് ഇന്ത്യയിൽ മുഴുവൻ കൊടുക്കുന്നത്. അപ്പൊ ഈ പലചരക്കറി അങ്ങനെ സൂക്ഷിക്കും. എങ്ങനെ സൂക്ഷിക്കും? ഇയാള് വലിയ രീതിയിൽ ഉത്പാദനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സാധനം എങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ പെസ്റ്റിസൈഡ്സ് ഇല്ലാതെ സൂക്ഷിക്കാൻ പറ്റില്ല. കാരണം പലതരത്തിലുള്ള കൃമികൾക്കാണ് അത് വയ്ക്കുന്നത്. നമ്മളെ ഈ പയറിലൊക്കെ ഉണ്ടാകുന്ന ഒരു കറുത്ത പ്രാണിയുണ്ടല്ലോ, വെളുത്തൊരു പ്രാണിയുണ്ട്, പല സാധനങ്ങളുണ്ട്. അത് നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും വേറെ വേറെയുണ്ട്. ഇവർക്കെല്ലാമുള്ള മരുന്നുകൾ അടിച്ച് ഗോഡൗണിൽ വർഷങ്ങളോളം സൂക്ഷിച്ചു വെച്ചിട്ടാണ് നമുക്കൊക്കെ എടുത്ത് തരുന്നത്. കഴുകി ഉപയോഗിക്കുക, തിളപ്പിച്ച് ഉപയോഗിക്കുക. അല്ലാതെ ഈ കെമിക്കൽ അലർജിയും കൊണ്ടിരുന്ന നമ്മളൊക്കെ ചത്തുപോകും. അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. നിങ്ങൾ എത്രയൊക്കെ എന്താണ് ഇപ്പൊ ഇതൊരു വലിയ തട്ടിപ്പാണ്. എന്താണ് ഓർഗാനിക് എന്ന് പറയുന്നത്? ഭയങ്കര തട്ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടുന്ന് പോകുമ്പോഴത്തേക്ക് ആ കൊട്ടാരക്കര ഒരു ഓർഗാനിക് കടയ്ക്ക് കയറി ചെറുപ്പ സാധനങ്ങൾ. അപ്പോൾ ഒരു കിലോ തക്കാളിക്ക് 40 രൂപയാണെങ്കിൽ അവിടെ 80 രൂപയാണ്. ഇത് ഓർഗാനിക് ആണെന്നാണ് എന്താ തെളിവ്? ഒന്നുമില്ല. അപ്പുറത്ത് കടയിൽ നിന്ന് എടുത്ത് വെച്ചാൽ വിൽക്കുന്നു. ഒരു കിലോ ഏത്തപ്പഴത്തിന് 60 രൂപയാണെങ്കിൽ അവിടെ 90 രൂപ വാങ്ങി. അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറഞ്ഞ ആൾക്കാർ ഈ പ്രചാരമില്ലേ? മറ്റു കഴിച്ചാൽ ചത്തു പോകും. ഈ ആൾക്കാരെല്ലാം ഇവിടെ കയറി പറയുന്നവരോട്ട്. അപ്പൊ ഞാനിത് കണ്ടു എന്നുള്ള കയറി നോക്കി മനസ്സിലായി എന്താണ്, ഇത് ഓർഗാനിക് ഒന്നുമല്ല, സാധാരണ സാധനം തന്നെയാണ്. അപ്പൊ അതൊരു വലിയ ബിസിനസ്സാണ്. അപ്പൊ അതിന് ഈ കെമിക്കൽ അലർജി ഇവര് പ്രചരിപ്പിക്കും, ആ കെമിക്കൽ ചത്തു, അതാണ് ഇതാണ്. ദൈവം കഴിക്കുന്ന അരി, ഈ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന അരിയും പയറും പരിപ്പും എല്ലാം എന്താ, ഇതെല്ലാം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇത് സ്റ്റോർ ചെയ്യുന്നതിനെങ്കിലും നമുക്ക് അതിന് ആരും ഒരു വിദ്യ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചേ പറ്റും. അങ്ങനെ നമുക്ക് ഓർഗാനിക്കായിട്ടൊന്നും മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഇപ്പോ എന്താണ്, ഇപ്പൊ വലിയ ഓർഗാനിക്കിന്റെ ആളായിരുന്ന് എന്താണ് പാരാസെറ്റമോള് കൊടുത്തു കഴിഞ്ഞാൽ കോഴി ചാവും എന്നൊക്കെ പറഞ്ഞ ആളാണ് ആര്, കേട്ടാ നിങ്ങൾ, നടൻ ശ്രീനിവാസ്. ഇപ്പൊ അസുഖം വന്നപ്പോ എന്തായി, ആശുപത്രി കൊണ്ട് ട്രിപ്പ് അതും കൊടുത്തു. അത് പാരാസെറ്റമോള് കൊടുത്ത, അതായത് നിങ്ങൾ പച്ചവെള്ളം എന്ന് പറയുന്നത് കൂടുതൽ കുടിച്ചാൽ ചത്തുപോകും, അതിന് പാരാസെറ്റമോൾ വേണമെന്നില്ല. നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേക അളവുണ്ട്, മനസ്സിലായോ? അതിൽ കൂടുതൽ ഏത് സാധനം തിന്നാലും ഒന്ന് പോയിസൺ ആക്കുന്നതിന്റെ ഡോസാണ്. ഡോസ് കുടിക്കഴിഞ്ഞാൽ ഏതും പോയിസണാണ്. പച്ചവെള്ളം നിങ്ങൾ കൂടുതൽ കുടിക്കുക ചത്തുപോകും. അതുകൊണ്ട് അങ്ങനെ ഒരിത് എന്താണ് ഈ വിഭ്രാന്തി ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഈ ബിസിനസ് നടത്തുന്നതിന് യാതൊരു കാര്യമില്ല. ഇതൊരു വിഭ്രാന്തിയാണ്. ആ പിന്നെ അതിലെന്താണ്, ഒരു മരുന്ന് കമ്പനി അങ്ങനെ ഒരു സാധനം ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു മെഡിസിൻ കഴിക്കുന്നു, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് നമുക്ക് കഴിക്കാൻ പറ്റും. നിങ്ങൾ തലവിനൊന്ന് ഉടനെ മെഡിക്കൽ സ്റ്റോറിൽ പോയി അവിടെ ഇരിക്കുന്നു പറയുന്ന കേട്ട് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവസാനം തലയ്ക്കകത്ത് ട്യൂമറായിരിക്കും, നമുക്കറിയാൻ പറ്റത്തില്ല. ട്യൂമറിനാണ് പാരസെറ്റമോൾ കഴിക്കുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി, അവിടെയാണ് അപകടം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ കാണണം, പരിശോധിക്കണം, സ്കാൻ ചെയ്ത് നോക്കണം എന്താണ്, എന്നിട്ട് പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് കഴിക്കണം. അതുപോലെ മരുന്ന് കമ്പനികൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇന്ന പെസ്റ്റിസൈഡ് ഇന്ന അളവിന് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ രീതി ഉപയോഗിച്ചാൽ ഒരു പ്രശ്നമില്ല. പിന്നെ അങ്ങനെ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതും നമ്മളതനുസരിച്ച് ഇത് പ്രശ്നമൊന്നുമില്ല. പിന്നെ ആൾക്കാർ ഒരു പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇന്നിങ്ങനെയാണെന്ന്. പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലെന്ന് വെച്ചാൽ, ഒന്ന് പണ്ട് മനുഷ്യർ കുറവായിരുന്നു, രണ്ട് പണ്ട് മനുഷ്യർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള സൗകര്യമില്ല, ആൾക്കാർക്ക് അറിയത്തില്ല, ചത്തുപോയി. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയോ? ഇല്ല. ഒരാൾ പെട്ടെന്ന് വീണ് മരിച്ചാൽ പറയും മാടൻ അടിച്ച് ചത്തുപോയാണെന്ന് പറഞ്ഞു. ഇതാ പറഞ്ഞുകൊണ്ടിരുന്നു, അത് ഹാർട്ട് അറ്റാക്കാണോ? ഒരു ഒരാൾക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ പഴയകാലത്ത് പറയുന്നത് എന്താണ്, എച്ചി പിടിച്ചാണ്, ജന്ന് പിടിച്ചാണെന്നൊക്കെ പറയും. അപ്പൊ മനുഷ്യന് ബോധവും വിവരവും ഇല്ലാതിരുന്ന കാലത്ത് ഉള്ള സംഭവങ്ങളാണ് ഇന്ന് ഇതുപോലെ ഈ സ്വാമിമാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കെന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും മനുഷ്യൻ ആധുനിക മനുഷ്യനാണെന്നുള്ള ബോധത്തോട് വേണം ജീവിക്കാൻ. അപ്പൊ ആധുനികമായ പ്രതിവിധികൾ വേണം നമ്മൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ അബദ്ധമായി നമ്മൾ കാണിക്കുന്നു. എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡയഗ്നോസ് ചെയ്യുക, പിന്നെയാണ് ചികിത്സ. ആദ്യം ശരിയായ രീതിയിൽ ഡയഗ്നോസ് ചെയ്യണം, എന്താ പ്രശ്നം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്നു. ഞങ്ങൾ കഷായം കുടിക്കാനും ഹോമിയോ ഗുളിയോ കഴിക്കാനും പോയി കഴിഞ്ഞാൽ ഈ അസുഖത്തിന് പരിഹാരം ഉണ്ടാകത്തില്ല. ആദ്യം ഡയഗ്നോസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ചികിത്സാ രീതി നോക്കുക. ഇപ്പൊ ഏത് സിസ്റ്റത്തിലായാലും ശരി, ഒന്നും പൂർണ്ണമല്ല, അതിനൊക്കെ പോരായ്മകൾ കാണും. പക്ഷെ ശരിയായ ഡയഗ്നോസ് ചെയ്യാതെ പാടില്ല. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഴഞ്ചൻ ബുദ്ധിയിൽ ജീവിക്കരുത്, അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സമയത്ത് ഡയഗ്നോസ് ചെയ്യാതെയും അവിടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അതേ ഇതനുസരിച്ച് സ്വാമിമാർക്കൊരു കുഴപ്പമുണ്ട്, എനിക്കുണ്ടായിരുന്നു കുഴപ്പം. എനിക്കാദ്യം എന്നെ ഒരു ഡോക്ടർ ഞാൻ ഇരിക്കുന്നിടത്ത് വന്ന് ടെസ്റ്റ് ചെയ്ത് ഡയബറ്റിക് ആണെന്ന് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്തു, എനിക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ സ്വാമിയാണെന്ന് പറഞ്ഞു. ഇതാ കിടക്കുന്നു ഇപ്പൊ അതിന്റെ മൂന്നിരട്ടി നാലിരട്ടി മരുന്ന് ഞാൻ ഇപ്പൊ കഴിച്ചാ ജീവിക്കുന്നത്. പിന്നെയാണ് മനസ്സിലായതെന്ന് ഞാൻ കാണിച്ചു ശുദ്ധ മണ്ഡത്തിൽ വരുന്നു. ഞാൻ ആയുർവേദത്തിന്റെ പറയുക പോയി, പിന്നെയാണ് ഇത് മനസ്സിലായത്. കൺട്രോളിൽ വരാതെ വന്നപ്പോഴാണ് മനസ്സിലായത്, പിന്നെ അതിനെ കുറിച്ച് പഠിച്ചത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, നമുക്ക് എന്താണ് സാറിന് പറയും, എല്ലാ അനുഭവത്തിലൂടെ വേണം നമുക്ക് അറിവുണ്ടാകാനും. അത് ശരിയാണ്, പക്ഷെ പിന്നെ അറിവുണ്ടായിട്ടതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചിട്ട് പിന്നെ അറിവുണ്ടായിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് അനുഭവത്തിലൂടെ അല്ല നമുക്ക് അറിവുണ്ടാകേണ്ടത്. പിന്നെ എന്ത് വേണം, നമ്മൾ അന്വേഷണത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും വേണം നമ്മൾ അറിവുണ്ടാകേണ്ടത്. അനുഭവിച്ച് അറിവുണ്ടാകാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അറിവുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനം ഇല്ലാതായിരിക്കും. എനിക്ക് പറ്റിയതാണ് അസുഖം, അന്ന് തന്നെ മര്യാദയ്ക്ക് ഈ ഡോക്ടർ പറഞ്ഞനുസരിച്ച് ഞാൻ മരുന്ന് കഴിച്ചിരുന്നെങ്കിലും അതിനനുസരിച്ച് ഭക്ഷണം നിയന്ത്രിക്കുകയും, ഞാൻ ഭക്ഷണം നിയന്ത്രിച്ചിട്ടുണ്ട്, ജീവിതത്തിന് മുഴുവൻ ഭക്ഷണം നിയന്ത്രിച്ചിട്ടുണ്ട്. പക്ഷേ ഡയബറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഹെറിഡിറ്ററിയാണ്. അപ്പൊ അങ്ങനെ വരുന്നവരും ഡയബറ്റിക്സ് വരുമ്പോൾ ആ സമയത്ത്, കൃത്യമായ സമയത്ത് അതിന്റെ മരുന്നുകൾ കഴിച്ച് പോയിരുന്നുവെങ്കിൽ ഈ ആയുർവേദത്തിന്റെയും പിറകെ പോവാതെ ഈ ഹോമിയോ എന്നൊക്കെ പറയുന്നത് ഈ ഓണം ബമ്പർ പോലെയാണ്. ഓണം ബമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ പ്രത്യേകം മുഴുവൻ ടിക്കറ്റും വിറ്റും, എത്ര 500 രൂപ ഒരു ടിക്കറ്റിന്, 65 ലക്ഷം കൊണ്ട് പ്രിന്റ് ചെയ്ത് മുഴുവൻ വിറ്റും. പക്ഷെ അടിച്ച ആർക്കാണ്, ഒരാള്, ബാക്കിയെല്ലാം ബാക്കിയെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. അത് എനിക്ക് അടിച്ചിരുന്നെങ്കിലോ എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് ജീവിക്കുന്നത്. അവരാണ് ഈ ഹോമിയോ എന്ന് പറയുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് ചിലപ്പോൾ അടിച്ചെന്നിരിക്കും, നമ്മളായിക്കോളൊന്നും യാതൊരു നിർബന്ധമില്ല, ചിലപ്പോൾ ഒരാൾക്ക് അടിച്ചെന്നിരിക്കും. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ലോട്ടറി എടുക്കണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. പറ്റില്ല, ചിലപ്പം എനിക്കാണ് അടിക്കുന്നെങ്കിൽ അങ്ങനെയല്ലോ ഞാൻ വിചാരിക്കുന്നത്. ഞാനും പോയ ലോട്ടറി എടുക്കും, ചിലപ്പോൾ എനിക്ക് അടിച്ചത്. ആരും അറിയിക്കാതെ രഹസ്യമായിട്ട് പോയി. സോ അത് വെല്ലൂർ പോയി എന്തുകൊണ്ട്, ഇവിടെ ഇല്ലേ ആർ സി സി ഒക്കെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ സ്വാമിയുടെ രോഗികളെ അവിടെ വെച്ച് കണ്ടുമുട്ടും. എന്റെ ആരെയും അറിയിക്കാതെ നേരെ വെല്ലൂർ പോയി. ഞാൻ പോലും അറിഞ്ഞു, സ്വാമിയോട്ട് ഏറ്റവും അടുപ്പുണ്ടായിരുന്ന ആളാണ് ഞാൻ, എന്നെ പോലും അറിയിച്ചു. അപ്പോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാമിയുടെ മരുന്ന് ഫലപ്രദമാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ചില ക്യാൻസറുകൾ ശരിയാകത്തില്ല, ചിലതിനാ മരുന്ന് ഫലിക്കത്തില്ല, അതൊരു ഭാഗ്യപരീക്ഷണമാണ്. ചിലത് ശരിയാവും, ശരിയാവുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് മരുന്നിന്റെ ഒരു ഇതാണ്, മരുന്നിന്റെ ഒരു ശക്തി കൊണ്ടത് നടക്കും. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കും. ലോട്ടറി പോലെ അല്ല, ചിലർക്കത് ശരിയാവും, ചിലർക്കത് ശരിയാകത്തില്ല. അവസാനം ആശുപത്രിയിൽ കിടന്നു തന്നെ മരിച്ചു. എന്നാൽ ആധുനിക ചികിത്സയുടെ വലിയ വിമർശകനും അല്ല, ഒരുപാടൊക്കെ വിമർശിക്കുമല്ല. അത് പാടില്ല, പാടില്ല. നമുക്ക് എന്ത് പ്രശ്നം വന്നാലും ആദ്യം സമീപിക്കേണ്ടത് മോഡേൺ മെഡിസിനായിരിക്കും. അവിടെ നടക്കാതെ വന്നാൽ മാത്രമേ നമ്മൾ ഒരു ആൾട്ടർനേറ്റീവ് പരിശോധിക്കൂ. അത് പരാജയപ്പെട്ടാലും ശരി. കാരണം എന്തെന്ന് വെച്ചാൽ, മറ്റൊരു ചികിത്സാ സമ്പ്രദായത്തിന് ഇന്ന് റിസർച്ച് എന്ന് പറയുന്ന സംഭവമില്ല. പണ്ട് കാലത്ത് പറഞ്ഞ ചില ഇലകളൊക്കെ കലക്കി അത് ഫലിച്ചാ ഫലിച്ചില്ലെങ്കിൽ ഫലിക്കും, ചിലപ്പോൾ ഒത്തൊന്നിരിക്കും. പിന്നെ ജനങ്ങള് ഇതിന്റെയൊക്കെ പിറകെ പോകുന്നതെന്ന് വെച്ചാൽ ഒരു വിശ്വാസമാണ്, ബോധം കൊണ്ടല്ല പോകുന്നത്, വിശ്വാസം കൊണ്ടാണ്. അപ്പോ ചിലർക്ക് അത് ഫലിക്കും ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഡയഗ്നോസ് ചെയ്യാൻ അവർക്കൊന്നും യാതൊരു സംവിധാനവും ഇല്ല. ആയുർവേദത്തിനോ ഹോമിയോയ്ക്കോ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അവരുടെ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങൾ തന്നെ വളരെ അശാസ്ത്രീയമാണ്. വാദപിത്തക്കപ്പം അശാസ്ത്രീയമായ ഒരു സിദ്ധാന്തമാണ്. പിന്നെ ഈ പറയുന്ന ഹോമിയോയുടെ ബേസിക് എന്ന് പറയുന്നത്, ഹോമിയോയുടെ ബേസിക് എന്ന് പറയുന്നത് തികച്ചും അശാസ്ത്രീയമാണ്. ഈ എന്താണ് ഇന്നത്തെ മോഡേൺ മെഡിസിൻ ഡെവലപ്പ് ആകുന്നതിന് മുമ്പ് മനുഷ്യന് വളരെ പ്രാകൃതമായൊക്കെ ചികിത്സിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അത് കണ്ട് എന്ന് വെച്ചാൽ ശരീരത്തിൽ നിന്ന് രക്തം ഊറ്റിക്കളയുക ഇങ്ങനെയുള്ള ചികിത്സകളാണ് പണ്ട് ചെയ്തത് ബോധമില്ലാതെ. അത് കണ്ട് അതിനോടുള്ള ഒരു ഇതുകൊണ്ടാണ് ഡോക്ടർ ഹനുമാൻ ഇങ്ങനെ ഒരു ചികിത്സാ സമ്പ്രദായം രൂപപ്പെടുത്തി. പക്ഷെ അതിന്റെ അടിസ്ഥാനപരമായ ശാസ്ത്രം എന്താണ്, ഒരു മരുന്ന് ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ശക്തി കൂടുക എന്ന് പറയുന്നത് സയൻസിലെ അവഗാഡ്രോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. അതിന് വിരുദ്ധമാണ്, രണ്ടും കൂടെ ഒരുമിച്ച് പോകത്ത ശരിയാവുന്ന കാര്യമില്ല. നിങ്ങൾ ഒന്നിനും ഡൈലൂട്ട് ആക്കിയാൽ അതിന്റെ ശക്തി കുറയത്തേ ഉള്ളൂ. അവര് പറയുന്ന അതിന് ആറ്റമിക് ശക്തി ഉണ്ട്, അതൊക്കെ അബദ്ധമാണ്. ആറ്റമിക് ശക്തി എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാധനമല്ല. പിന്നെ ഉത്തരം മുട്ടിയ ഹോമിയോക്കാർ ഒരു ഇനി കണ്ടുപിടിക്കേണ്ട കാര്യമാണ് അത്. അതെന്താണോ പറയാനും പറയാം, ഇനി കണ്ടുപിടിക്കേണ്ടതാണ്. പിന്നെ മരുന്ന് പ്രയോജനം ചെയ്യുന്നുണ്ട്, അത് ശരിയാണ്. ആയുർവേദത്തിനും മരുന്ന് പ്രയോജനം ചെയ്യുന്നുണ്ട്, അത് പ്രയോജനം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ സമ്പ്രദായം ശരിയാണ്, അത് കാലഹരണപ്പെട്ടാണ്. അതുകൊണ്ട് ഇന്നിപ്പോ അവരൊക്കെ എന്താ ചെയ്യുന്നത്, ഇന്നവരും സ്റ്റെതോസ്കോപ്പ് ഉപയോഗിക്കും, സ്കാൻ ചെയ്യും, അതിന്റെ റിസൾട്ട് പരിശോധിക്കും. എല്ലാവരും മോഡേൺ മെഡിസിന്റെ രീതികളാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മളതിനെ കുറ്റം പറയില്ല. ഒരു കാലത്ത് മനുഷ്യ അതിനാണ് ആശ്രയിച്ചിരുന്നത്, അത് ശരിയാണ്. കാലം മാറിയില്ലേ, സംവിധാനങ്ങൾ മാറിയില്ലേ, മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ പുതിയ രീതിയിൽ നോക്കുക. പിന്നെ ചില രോഗങ്ങൾ മാറാൻ ബുദ്ധിമുട്ട് വരും. പിന്നെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഇതുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ വ്യാജ മരുന്നാണെങ്കിലും മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മരുന്ന് ചിലപ്പോൾ വ്യാജമായിരിക്കും, ഇങ്ങനെ അതിനകത്ത് പല പാളിച്ചകളും പറ്റാം. പിന്നെ പണത്തിനോട് അത്യാർത്ഥിയുള്ള ഡോക്ടർമാരുണ്ട്, അവർ ശരിയായ ചികിത്സ ചെയ്യാതിരിക്കാം. ഇതൊക്കെ ഏതെങ്കിലും സംഭവിക്കുക എന്നുള്ള കാര്യമില്ല. അതുകൊണ്ട് ഈ ആയുർവേദം സിദ്ധ വൈദ്യന്റെ എന്നും പറയുകയാണെന്ന ജീവൻ പാളി വേസ്റ്റായി. അതൊക്കെ മറ്റു ഒരു ആൾട്ടർനേറ്റീവ് സിസ്റ്റം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചില സന്ദർഭങ്ങളിൽ പരീക്ഷിച്ചു നോക്കാമെന്ന് പറയുന്നു. കാരണം ഞാൻ കുറെ കാലം ആയുർവേദം നടത്തിയും ഒത്തിരി കാശുണ്ടാക്കുകയും ചെയ്തതാണ്. നടത്തല്ല, വെറുതെ നടത്തുകയല്ല, നല്ല രീതിയിൽ കാശും ഉണ്ടാക്കി. എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാനായിട്ടൊന്നും ഉണ്ടാക്കി. അപ്പൊ അതിനൊക്കെ നല്ലതാണ് അത്. പക്ഷെ പിന്നെ അത് നോക്കുമ്പോ അതിനകത്ത് അവസാനം എനിക്ക് ആശ്രയിക്കേണ്ടി വന്നു എന്തിനെ, മോഡേൺ മെഡിസിനൊക്കെ. ഞാനിപ്പോ അതിലാണ് ഞാനിന്ന് അതിജീവിച്ചു പോകുന്നത്, അതിന്റെ ഇതിലാണ്. അതൊക്കെ അതിന്റെ ബേസിക് സയൻസ് അബദ്ധമാണ്, അതാണ് പ്രശ്നം. ഇതൊക്കെ പഴയകാലത്ത് മനുഷ്യൻ, ഇന്നിപ്പോ ഒരു ശരിയായ രീതിയിൽ നിന്നൊരു മെഡിസിൻ പുറത്തിറങ്ങണമെങ്കിൽ 12 വർഷം വേണം. 10-12 വർഷം വേണ്ട ഒരു മെഡിസിൻ പുറത്തിറക്കാൻ പറ്റില്ല. ലാബിലെ തന്നെ 3 തരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. ആ ലാബിലെ ടെസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കുന്നത് എന്താണ്, ഗിനിപിക്, എലി, പിന്നെ പന്നി, ഇതിലൊക്കെ പരീക്ഷണം നടത്തും. അത് കഴിഞ്ഞ് പിന്നെ ആരോഗ്യമുള്ള മനുഷ്യരിൽ ഈ മരുന്ന് പരീക്ഷിക്കും, രോഗമില്ലാത്തവർ. അത് കഴിഞ്ഞ് രോഗികൾ പരീക്ഷിക്കും. അപ്പൊ ഈ മരുന്നുകളുടെ അപ്രൂവൽ കൊടുക്കാനുള്ള ഓരോ രാജ്യത്തും പ്രത്യേകം പ്രത്യേകമാണ്. നമ്മുടെ ഇവിടെയുണ്ട്, ഇന്ത്യയിലും ഉണ്ട്. അതെല്ലാം അപ്പോഴേക്കുള്ള റിസൾട്ട് അവിടെ കൊടുക്കണം, അവിടെ കൊടുത്താൽ അവിടുന്ന് അപ്രൂവൽ വാങ്ങണം. അങ്ങനെ ഒരു മരുന്ന് പുറത്തിറങ്ങണമെങ്കിൽ 10 വർഷം 12 വർഷം വേണം. ഒരു ഇംഗ്ലീഷ് മരുന്ന് പുറത്തിറങ്ങണം. കൊറോണ വാക്സിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എമർജൻസി, മനുഷ്യന്റെ ജീവൻ അപകടത്തിലായെന്ന് കണ്ടപ്പോൾ അതിനൊരു ഇളവ് വരുത്തി. അത് അങ്ങനെ ഏതെങ്കിലും ഒരു എമർജൻസി സാഹചര്യത്തിൽ മാത്രം ചെയ്യുന്ന കാര്യമാണ്. അല്ലെങ്കിൽ മനുഷ്യരെന്ത് ചെയ്യും? ചത്തുപോകും. ഇതാ ഇപ്പൊ കഴിഞ്ഞ ദിവസം ജോ ബൈഡൻ പ്രഖ്യാപിച്ചു, അമേരിക്ക കൊറോണ വിനിർമുക്തമായി. അങ്ങനെ പ്രഖ്യാപിച്ചെന്തുകൊണ്ട്? അവർ ആദ്യം വരെ കൃത്യമായി വാക്സിൻ കൊടുത്തുകൊണ്ടേയിരുന്നു, എല്ലാവർക്കും ബൂസ്റ്റർ ഡോസ് വരെ കൊടുത്തു. ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചു ഇവിടെ അമേരിക്കയിൽ കൊറോണ വിനിർമുക്തമായി എന്ന്. അപ്പോ അത് വാക്സിന്റെ പവറാണ്. പക്ഷെ അത് ഒരു വാക്സിൻ എന്ന് പറയുന്നതിന് 12 വർഷം ഇത് പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്ന ഇന്നത്തെ ജനസംഖ്യയിലെ ഭൂരിപക്ഷവും പോകും. അതുകൊണ്ട് എമർജൻസി ആയിട്ട് അങ്ങനെ നിയമങ്ങളുടെ ഒരു ഇളവ് വരുത്തിയിട്ടാണ് ഇന്ത്യയിലും എല്ലായിടത്തും ലോകം മുഴുവൻ അത് തന്നെ ചെയ്തത്. പക്ഷെ അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? ഒരേ സമയം അത് ഒരിടത്തല്ല നടന്നത്, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ, ലോകത്തുള്ള പല ഭാഗങ്ങളിലുള്ള ശാസ്ത്രജ്ഞന്മാര് ലാബുകൾ കൂടി ചേർന്നാണ് പരീക്ഷണങ്ങൾ. ഓരോരുത്തരും നടത്തുന്ന പരീക്ഷണങ്ങൾ അവർ പരസ്പരം കൈമാറുകയും അതിന്റെ പുരോഗതി പരസ്പരം നോക്കുകയും ചെയ്ത് അവർ അങ്ങനെ ഒരു ലോകത്തിന്റെ കൂട്ടായ പരിശ്രമം കൊണ്ടാണ് അങ്ങനെ ഒന്ന് ഒരു വാക്സിൻ കണ്ടെത്തിയത്. അപ്പോ മനുഷ്യൻ എന്താണ് ആധുനികനായി വേണം ജീവിക്കാൻ. നമ്മൾ ചിന്തിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ പഴയ കാര്യങ്ങളാണ്. ജീവിതം ആധുനികമായിരിക്കും. അല്ല, ഗുരുവിന്റെ ഒക്കെ കാലം എന്ന് വെച്ചാൽ അന്നൊരു ആൾട്ടർനേറ്റീവ് ഇല്ല മനുഷ്യൻ. രചനയുടെ കാര്യമല്ല ഇവിടെ പറയുന്നു, ആത്യന്തിക സത്യത്തിന്റെയും കാര്യമല്ല പറയും. ഇവിടെ മനുഷ്യന്റെ ജീവിതത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ആത്യന്തിക സത്യം കൊണ്ടുവന്നിട്ട് കാര്യമൊന്നും, മനുഷ്യൻ എന്ത് ഭക്ഷിക്കണം, രോഗം വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാ പറയുന്നത്. ആ അതാണ് പറയുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ആൾട്ടർനേറ്റീവ് ഇല്ല. ഗുരു തന്നെ ചികിത്സിക്കാൻ വേണ്ടി അവിടെ പോയി, ചെന്നൈ പോയേണ്ടി വന്നു. എന്നുവെച്ചാൽ ഇവിടെ നിന്നും അങ്ങനെ നല്ലൊരു ചികിത്സാ സംവിധാനങ്ങൾ അന്ന് അലോപ്പതി തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗുരുവിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിരുന്നു. ആ അപ്പൊ അതിനുള്ള ഇന്ന് തന്നെ എന്താണ് ഇന്നത്തെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ അത് കണ്ടുപിടിക്കാം. മനസ്സിലായി? നേരത്തെ അത് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ചികിത്സകൾ ചെയ്യാം, മരുന്ന് കണ്ടുപിടിച്ച് കൺട്രോൾ ചെയ്യാം. വെച്ചാൽ ഇപ്പോ പ്രോസ്റ്റേറ്റിലെ ഏത് പ്രശ്നവും, ഞാനിപ്പോ പ്രോസ്റ്റേറ്റിന്റെ മരുന്ന് കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഈ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നാളെ ഇത് ക്യാൻസറസ് ആയി മാറും. മരുന്ന് കഴിക്കുകയാണ്. അപ്പോ അങ്ങനെ ഉള്ള സംവിധാനം അന്നില്ല. ഇതിനെക്കുറിച്ച് ആർക്കും യാതൊരു ധാരണയും ഇല്ല. ഒന്നാമത് ഈ അനാട്ടമിയെ കുറിച്ചുള്ള ധാരണ ആയുർവേദക്കാർക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവരീ വാദഭിത്ത കഫമൊന്നും പറഞ്ഞാണ് ചികിത്സയല്ല. അപ്പം വേറൊരു ആൾട്ടർനേറ്റീവ് വന്നില്ല. അതുകൊണ്ട് എന്താണ് ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ ഓരോ പച്ചര എടുത്ത് പറിച്ച് നോക്കുക, അത് നോക്കിയിട്ട് പിന്നെ ഒരസുഖം വരുന്നു അത് കഴിച്ചു നോക്കുന്നു. അപ്പോൾ കയ്പുള്ള ഒരു സാധനം എടുത്ത് കഴിച്ചപ്പോൾ പനി കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു തീരുമാനത്തിന്നു, കയ്പുള്ള സാധനങ്ങളെല്ലാം കഴിച്ചാൽ പനി കുറയും. ഇങ്ങനെയുള്ള നിഗമനങ്ങൾ എത്തിച്ചേർന്ന് അങ്ങനെ ട്രയൽ ആൻഡ് എററും മെത്തേഡിലൂടെയാണ് ഈ ആയുർവേദമൊക്കെ ഡെവലപ്പ് ചെയ്തത്. ഇന്നങ്ങനെയല്ല. ഇന്ന് ശരിക്കും എന്താണ് എക്സ്പെരിമെന്റൽ മെത്തേഡാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പൊ അത് പരീക്ഷണം മുഴുവൻ ലാബുകളിലാണ് ആദ്യം നടക്കുന്നത്. കെമിക്കൽ അനാലിസിസിലൂടെയാണ് മരുന്നുകൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതൊക്കെ മാറിക്കഴിഞ്ഞു, അന്ന് വേറൊന്നുമില്ല. അപ്പോ എന്ത് ചെയ്യും? ഇപ്പൊ പറഞ്ഞല്ലേ, അവിടെ ആയുർവേദത്തിൽ ഡോക്ടർമാർ യുക്തി ഉപയോഗിക്കും. അപ്പൊ ഒരു രോഗത്തിന്റെ ലക്ഷണം കണ്ടിട്ട് അതാണ് ഗുരുവൻ പറയുന്ന മുഹൂർത്ത ചികിത്സ, ഒരു യുക്തി ഉപയോഗിച്ചു. അപ്പോ ഇന്ന ഒരു കാരണം, ഇത് വരുന്ന വൈദ്യന്മാരുടെ അടുത്താണ് എല്ലാവരും ചെല്ലുന്നത്. നിരന്തരമായ പരിചയം, ഈ പരിചയം കൊണ്ട് ഒരാൾക്കൊരു മരുന്ന് കൊടുത്തപ്പോൾ അത് സക്സസ് ആയിരുന്നു. ഇനി അതേ ലക്ഷണങ്ങൾ കാണിക്കുന്നയാൾ അതേ മരുന്ന് തന്നെ കൊടുക്കാം എന്നുള്ളൊരു എന്താണ് കേവലമായ ഒരു അനുഭവ പരിചയം, അത് വെച്ച് ചികിത്സിക്കും. കുറേയൊക്കെ രക്ഷപ്പെടും, കുറേയൊന്നും രക്ഷപ്പെടുത്തില്ല. അപ്പോൾ അതിനെന്ത് വേണം? വളരെ മനുഷ്യന് യുക്തിപരമായ ചികിത്സയാണ് ആയുർവേദത്തിൽ നടത്തുന്നത്. അപ്പോൾ ആ യുക്തി ഉപയോഗിച്ചിട്ട് 10 പേർക്ക് ഒരു മരുന്ന് ഫലവത്തായാൽ 11-ാമനെ കണ്ടുകഴിഞ്ഞാൽ ഇപ്പം നിർമ്മലാനന്ദഗിരി ചികിത്സിക്കുന്ന കണ്ടിട്ടുണ്ട്. കാരണം നിർമ്മലാനന്ദഗിരിയുടെ അടുത്ത് ഒരു ദിവസം 200 പേരൊക്കെ വരും രോഗി. അപ്പം പുള്ളി ഒരു രോഗിക്ക് വേണ്ടിയിട്ട് 5 മിനിറ്റ് ഒക്കെ എടുക്കത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ 200 രോഗികൾ വരുന്നതുകൊണ്ട് പനിയായിട്ടൊരാൾ ഒന്ന് 100 തവണ കണ്ടു കഴിഞ്ഞാൽ 10 പേർക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവും പനിക്കാരൻ ഈ മരുന്നാണ് കൊടുക്കേണ്ടത്, വേറെ ഡയഗ്നോസിസ് ഒന്നും വേണ്ട. അപ്പൊ ഈ ഇതാണ്. അതുകൊണ്ട് ഒരു രോഗിയെ കണ്ടു കഴിയുമ്പോൾ അയാൾ ആവലാതി പറയുമ്പം പറഞ്ഞു കൊടുക്കുമെന്ന് തന്നെ മനസ്സിലാവും മുമ്പിന്നാർക്ക് ഇതിന് ഇന്ന മരുന്നാണ്. ബുദ്ധിയുള്ളവനായിരിക്കും, അല്ലാത്തവർക്ക് പറ്റത്ത ആ മരുന്നും കൊടുക്കും, അത് ഫലവത്താവും. അങ്ങനെയാണ് ചികിത്സയിൽ ഒരുപാട് റിസൾട്ട് ഉണ്ടായത്. അങ്ങനെയാണ് ഒരുപാട് രോഗികളെ ചികിത്സിക്കാൻ അവസരം കിട്ടിയാൽ ഒരു ഡോക്ടർക്ക് വളരെ എളുപ്പം ഒരു നല്ല ചികിത്സനാകാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോഴും ധാരാളം പേഷ്യന്റിന്റെ ഉള്ള ഡോക്ടറെ അടുത്തേ പോകാം. അഡ്മിഷൻ കിട്ടാൻ പ്രയാസമുള്ള ഒരു ഡോക്ടറെ അടുത്ത് പോകാം, കാരണം അയാൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് വരും, ഒരുപാട് രോഗികളെ കണ്ട് ചികിത്സിച്ച് പരിചയമുള്ള ഒരു ഡോക്ടറാണ്. നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഡോക്ടർ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ആ ഡോക്ടറെ അടുത്ത് പോകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് രോഗികളില്ല, അപ്പോൾ അയാൾക്ക് എക്സ്പീരിയൻസ് ഇല്ല. അമ്മാനന്ദഗിരിയുടെ ഒരു വിജയമാണ്, ഒരുപാട് രോഗികളെ വരികയും അപ്പോൾ പെട്ടെന്ന് ഒരാളുടെ രോഗം കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിടിക്കുക, ഒരു മരുന്ന് കൊടുക്കാൻ പറ്റും. അവരൊരു 30-40% വിജയം വന്നാൽ തന്നെ നല്ലൊരു പബ്ലിസിറ്റി കിട്ടും. ഈ അസുഖം മാറിയതിന്റെ കഥ കേൾക്കാൻ ആൾക്കാർ താല്പര്യം കാണും. അസുഖം മാറാത്തവന്റെ ആവലാതി ഒരു മനുഷ്യനും കേൾക്കാൻ നിൽക്കത്തില്ല. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, വിജയം. എനിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു, എന്റെ അസുഖം മാറി എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കാൻ ഒരുപാട് പേരുമാണ്. എന്തേ കോട്ടയിലെ പ്രാർത്ഥന പോലെയാണ്, അവിടെ 10,000-10,000 പേര് വന്നിരിക്കും. ഏതെങ്കിലും ഒരാൾ പറയാണ് പ്രാർത്ഥിച്ചപ്പോൾ മാറി എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ പേരും അത് കേട്ടു. ആരെങ്കിലും അവിടെ കയറിയിട്ട് എന്റെ അസുഖം മാറിയില്ലെന്ന് പറയട്ടെ, അപ്പൊ അറിയാതെ. എല്ലാ ചികിത്സയിലും ഇതുണ്ട്. അതുകൊണ്ട് ഗുരുവിന്റെ കാലത്തൊക്കെ മറ്റൊരു ഉപായമുണ്ട്, ഇന്നങ്ങനെ അല്ല. ഗുരു ആയുർവേദം ചെയ്ത അതുകൊണ്ട്. പക്ഷെ ഗുരു എന്താണ്, ഗുരുവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗുരു എല്ലാം ഏത് ആധുനികമായ ഏത് സംവിധാനത്തെയും ഗുരു ഉൾക്കൊണ്ടാണ് ജീവിതകാലം മുഴുവൻ. ഗുരു ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല. ചിലവരെയും ഗുരു അവസാനിപ്പിച്ചിടത്ത് നമ്മൾ തുടങ്ങണമെന്ന്, ഗുരു ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല. ഗുരു ഒന്നും അവസാനിപ്പിക്കാതെയാണ് പോയത്. എന്തുകൊണ്ട്? എന്നും മാറിക്കൊണ്ടേ എല്ലാ കാര്യങ്ങളും. അപ്പോ മാറണം എന്നുള്ള ഒരു പാഠമാണ് ഗുരു സ്വന്തം ജീവിതത്തിൽ തന്നെ നമ്മൾ പഠിപ്പിച്ചത്. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ആ ഒരു ബോധമേ ഉണ്ടാകത്തില്ല. ഗുരുവിന്റെ മൊത്തം ജീവിതം നോക്കി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഗുരു എപ്പോഴും മാറിക്കൊണ്ടേ എല്ലാ കാര്യങ്ങളും, ഏത് കാര്യവും നോക്കും. ഭൗതികമായ വിഷയങ്ങളിലായാലും ശരി, ആധ്യാത്മികമായ വിഷയങ്ങളിലായാലും എന്താണ്, ആദ്യം വെറും കല്ലെടുത്ത് വെച്ച്, പിന്നെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച്, പിന്നെ നിലവിളക്ക് വെച്ച്, പിന്നെ അതും ഇല്ലാതായി, എന്തേ അവിടെ മുഴുവൻ മാറിക്കൊണ്ടേയിരുന്നു. ആദ്യം സംസ്കൃത വിദ്യാലയം തുടങ്ങി, പിന്നെ ഇംഗ്ലീഷ് വിദ്യാലയമായി, കാലം മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരുന്നു. ഗുരു വലിയ സ്വയം ആയുർവേദത്തിന്റെ ആയുർവേദത്തെ സംബന്ധിച്ച് അഗാധമായ ജ്ഞാനമുള്ളായിരുന്നു. പക്ഷെ അസുഖം വന്നപ്പോൾ ഗുരു എന്ത് ചെയ്തു? ഇംഗ്ലീഷ് ചികിത്സ തേടിപ്പോയി. ആയുർവേദത്തിൽ അതുകൊണ്ട് പ്രയോജനമില്ലെന്നറിയാം. അതുകൊണ്ടാണ് അപ്പോൾ അതിനൊന്നും ഗുരു ഒരിക്കലും സങ്കോചം വിചാരിച്ചിട്ടില്ല. ഗുരുവിന്റെ ശിഷ്യന്മാരിന്ന് ഹോമിയോ കഴിച്ചുകൊണ്ടായിരിക്കുന്നു. ഗുരു ഇംഗ്ലീഷ് മരുന്ന് പോയത് ഇവരാരും അറിഞ്ഞില്ല. ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്? ഗുരുവിന്റെ മാറ്റം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്, അല്ല പിറകിലോട്ട് പോവുക എന്നുള്ളതാണ്. ആ മാറ്റത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഗുരുവിന്റെ ജീവിതത്തെ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിച്ചു അങ്ങനെ മാറുന്നതിനൊന്നും ഗുരു ഒരിക്കലും എന്താണ് അങ്ങനെ ആയിരുന്നില്ല. എന്താണ് ഓരോ ഏതെങ്കിലും ഒന്ന് കയറി മുറുകെ പിടിച്ചിരിക്കുക, അങ്ങനെ ഒരു ശൈലി ആയിരുന്നില്ല. അതുകൊണ്ട് ഗുരു നിർത്തിയിടത്തുനിന്നും നമുക്ക് തുടങ്ങാൻ പറ്റില്ല. ഗുരുവിന്റെ മാറ്റത്തിനൊപ്പം നമ്മൾ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ഗുരു ആധുനിക മനുഷ്യനായിരുന്നു, പഴയ കാലത്താണ്, രാജഭരണകാലത്താണ് ഗുരു ജീവിച്ചിരുന്നത്. എങ്കിലും അന്നത്തെ ആധുനികനായിരുന്നു. നമുക്ക് ഇന്നത്തെ ആധുനികന്മാരാകാൻ പറ്റുന്നില്ല. നമ്മളിന്ന് ഈ പഴയ മാമൂലുകളിൽ ഒരു പൊള്ളയായ വിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ആചാരങ്ങൾ, അതിലൊക്കെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പൊ ഗുരുവിന്റെ ശിഷ്യന്മാര് നാടകങ്ങളടന്ന് പ്രതിഷ്ഠ നടക്കുന്നു. അപ്പൊ ആർക്ക് ഒരു ധൈര്യമുണ്ട് എവിടെയും ചെന്നിട്ട് എന്താണ് ഓം ശാന്തി എന്ന് എഴുതി പ്രതിഷ്ഠിക്കാൻ പറ്റും? ആരെങ്കിലും പറ്റും? അല്ലെങ്കിൽ വെറും ഒരു കണ്ണാടി എടുത്ത് പ്രതിഷ്ഠിക്കാൻ ആർക്ക് പറ്റും? ഗുരു ഓം എഴുതി, ഇനി വെറും ഒരു കണ്ണാടി പ്രതിഷ്ഠിക്കാൻ ആർക്ക് പറ്റും? പറ്റത്തില്ല. അതിനുള്ള ബോധമില്ല. ഇന്നിപ്പോ ഗുരുവിനെ ആൾക്കാർ സ്തുതിക്കുന്നത് എല്ലാവരും ഈ സ്തുതിയൊക്കെ എന്തിനു വേണ്ടിയൊക്കെ ആശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഗുരുവിനെ സ്തുതിച്ചാൽ എന്ത് കിട്ടുന്നു? പൈസ കിട്ടും, ദീപസ്തംഭം, മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം, ഇതിനു വേണ്ടിയിട്ടാണ് ഈ സ്തുതികളെല്ലാം നടത്തുന്നത്. അതിനപ്പുറമൊന്നും കാര്യമുള്ളൂ. പറഞ്ഞ ആൾക്കും പഠിക്കത്തില്ല, പക്ഷെ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ശകലം മാറിപ്പോയി. അതും ഭക്ഷണത്തിന്റെ ഭാഗം തന്നെയാണ്. ഈ സ്വാമി കാരണമാണ് എന്റെ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റി പരിഗണിക്കുന്നത് നല്ലതാണ്. ആയുർവേദത്തിലൊക്കെ പോയത് എന്തേ ബോധമില്ല, എന്ത് ചെയ്യാൻ പറ്റും? വിവരമില്ല. അതാണ് ഞാൻ മന്ദബുദ്ധികളെന്ന് പറഞ്ഞു. ഞാൻ മന്ദബുദ്ധികൾ എന്ന് പറയുന്നത് ശങ്കരാചാര്യം നിരന്തരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മന്ദബുദ്ധി. ഞാൻ പറയും, ആരെങ്കിലും അധിക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല, വേണമെങ്കിൽ അതൊരു വ്യക്തി അധിക്ഷേപമായിട്ട് ആർക്കെങ്കിലും സ്വീകരിച്ചു. ഞാൻ ഉദ്ദേശിച്ചല്ല പറയും, മന്ദബുദ്ധികളാണ് എന്നേ പറയാൻ പറ്റും. ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യയ്ക്ക് ഒപ്പം സഞ്ചരിക്കണം മനുഷ്യൻ. അതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. നമ്മൾ അതിലൊന്നും മുഴുകി പോകാൻ പാടില്ല. അതൊക്കെ നമ്മൾ എന്താണ് വിവേകത്തോടുകൂടി ഉപയോഗിക്കണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റത്തില്ല. കമ്പ്യൂട്ടറൊക്കെ ഇവിടെ പ്രചാരത്തിൽ വന്നു തുടങ്ങിയപ്പോൾ, വലിയ കമ്പ്യൂട്ടർ, ഞാൻ കാശ് കൊടുത്തൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ച് ആദ്യം അത് ഉപയോഗിക്കാൻ പഠിച്ച് ആദ്യമായിട്ട്. ഇന്ന് ഞാൻ അത് ഉപയോഗിക്കുന്നില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ കുറച്ച് കാശ് ഉണ്ടാക്കി. അപ്പോൾ എന്താണ് അതെന്റെ ഇപ്പോഴത്തെ അഭിപ്രായം ഒന്നുമില്ല, പഴയ അഭിപ്രായം തന്നെയാണ്. ഇപ്പോ ഈ ടെക്നോളജിയോടൊപ്പം നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത്. ഞാൻ പണ്ട് ഇവരെല്ലാം ഓരോരുത്തരുടെ മുറിയിലും പാട്ട് ഫിറ്റ് ചെയ്തായിരുന്നു. അവരോരോ മുറിയിലിരുന്നാലും അന്ന് ഇന്ന് ഇന്നത്തെ ഈ മോഡേണായിട്ടുള്ള ഒരു ടെക്നോളജി എന്താ. അപ്പൊ എന്ത് ചെയ്തു, എല്ലാവരുടെയും മുറിയിൽ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കും. എന്താണ് സ്പീക്കർ ഒക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഞാൻ ഒരിടത്ത് ഇരുന്നു കൊണ്ട് അനൗൺസ് ചെയ്യുമ്പോൾ മുഴുവൻ മുറി. ഇന്ന് ആ സംവിധാനം വല്ലതും ഉണ്ട്? ഇല്ല. എന്നതിന്റെ ആവശ്യമില്ല, ഞാൻ പറയുകയാണ്. അപ്പൊ നമ്മളങ്ങനെ ആയിരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. നീ എന്ത് ചെയ്യും? സമൂഹത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടു. ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് ചില അപകടകരമായ വശങ്ങളുണ്ട്. അത് നമ്മൾ വിവേചനപൂർവ്വം ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. Mm-hmm.